ഞാൻ ഇന്നയാരുടെ അവതാരമാണ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടില്ല. ആൾക്കാർ ഉണ്ടാക്കി പറയുന്ന ഗുരു അവതാരം ആരാവതരിച്ച് ആരുടെ അവതാര കഥകളൊക്കെ പിന്നെ ആൾക്കാർ ഉണ്ടാക്കിയത് ഗുരു അങ്ങനെ അവതാരമെന്നാണ്. പിന്നെ ഒരു ആലങ്കാരികമായ സാഹിത്യ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയാം, ഒരാളുകളുടെ എന്താണ് ഒരു ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി അവതരിച്ചു. അങ്ങനെയൊന്നും ഭാഷയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനപ്പുറം അതിന് പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. ഒരു അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ ഭക്തരങ്ങനെയൊക്കെ പറയും, അത് അവരുടെ ഒരു വിശ്വാസം. അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭക്തരുടെ വിശ്വാസം ശിഷ്യന്മാര് പറയുന്നത് ഭക്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പറയുന്നത്. ഭക്തരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടും. അതുകൊണ്ട് ഭക്തർക്ക് ഇഷ്ടമുള്ള പറയുക എന്നുള്ളതാണ് ശിഷ്യന്മാരുടെ ജോലി. അത് ഭക്തന്മാരുടെ കാശടിച്ചു മാറ്റാനുള്ള വിദ്യ, അതൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നു. ഞാൻ പറയുന്നവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും തരത്തില്ല, ദക്ഷിണ കിട്ടത്തില്ല. വ്യത്യാസം അതൊക്കെ പറയേണ്ടി വരും. അതുപോലെ തന്നെ വിശ്വാമിത്രനെ സംബന്ധിച്ച്, വിശ്വാമിത്രൻ ബ്രാഹ്മണനാണെന്ന് ചോദിക്കും ചിലപ്പോൾ. വിശ്വാമിത്രൻ വളരെ കഷ്ടപ്പെട്ട് ബ്രാഹ്മണ്യത്തെ സമ്പാദിച്ചാളാണ്. വസിഷ്ഠനെ കൊണ്ട് അങ്ങനെ ബ്രഹ്മർഷി എന്ന് വിളിപ്പിച്ച ആളാണ്, ബ്രാഹ്മണനെന്ന് വിളിപ്പിച്ച ആളാണ്. ഒരാൾ വളരെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്ന് നേടിയെടുത്താൽ പിന്നെ അതൊന്ന് എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ടത് നേടിയെടുക്കും. അതിനെക്കുറിച്ച് ഗുരുവും പറയുന്നുണ്ട്, അതൊക്കെ ബ്രാഹ്മണത്വം പ്രാപിക്കാനുള്ള ശ്രമം, അതൊക്കെ വേസ്റ്റാണ്, ഒന്നും കാര്യമൊന്നുമില്ല. ഇന്ന് ഗുരു വിശ്വാമിത്രന്റെ കഥയെ പറഞ്ഞു തന്നെ പറയുന്നു. അതൊന്നുമല്ല മനുഷ്യന്റെ ലക്ഷ്യമെന്ന് പറയും, ബ്രാഹ്മണനാകാനോ ക്ഷത്രിയനാകാനോ. അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന മനുഷ്യന്റെ അധമമായ ചിന്താഗതികളിൽ നിന്നാണ് ഞാൻ മോശമാണ് എന്നുള്ള അധമ മനസ്ഥിതിയാണ് നിങ്ങളെ ഒരു മേൽജാതിയാവാൻ പ്രേരിപ്പിക്കുന്നത്. ബ്രാഹ്മണനാകാൻ വേണ്ടി ശ്രമിച്ചു ആയി, അത് പിന്നെ അതിൽ എൻജോയ് ചെയ്ത ആളാണ്. പഴയ കാഴ്ചപ്പാടുകൾ അങ്ങനെയൊക്കെ അടുത്തു വരുന്നത് പരമേശ പവിത്രപുത്രനോ കർണാവാൻ നവിമുത്തുരത്നം. കർണാവാൻ നവിമുത്തുരത്നം എന്നുള്ളത് വളരെ സ്പഷ്ടം. നബിയെ കുറിച്ച് അത് പറയുന്നു. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. അതിന് സംശയിക്കേണ്ട കാര്യമാണ്. ചില പരമേശ്വരെന്ന് പറഞ്ഞാൽ പരമശിവൻ, പവിത്രപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ് സുബ്രഹ്മണ്യം, ഇങ്ങനെയൊക്കെ അങ്ങ് വ്യാഖ്യാനിച്ച് തള്ളുന്നുണ്ട്. അത് വെറും പൊട്ടത്തരങ്ങളാണ്. ഒരാൾ അങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ വേറെ അങ്ങനെയും ആകാം, അങ്ങനെയൊന്നും ആകേണ്ട കാര്യമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. ക്രിസ്തു സ്വയം തന്നെ പലതവണ പറയുന്നുണ്ട്, ഞാൻ പുത്രനാണ്, പിതാവിനെ അയച്ചതാണ്, പിതാവിന്റെ ഇംഗിതം നിറവേറ്റുന്നവൻ അത്രേ പുത്രൻ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പിതാവിന്റെ ഇച്ഛയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നിരവധി തവണ തന്നെ കുറിച്ച് പുത്രൻ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വായിക്കുന്ന ക്രിസ്ത്യാനിറ്റിയിൽ പിന്നീട് അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് തൃത്വം. പിതാവ് പുത്രൻ ഇതിലൊന്നും വേറിട്ടൊരു പരിശുദ്ധാത്മാവ് അത്രത്വ സിദ്ധാന്തം പിന്നീട് ക്രിസ്ത്യൻ തിയോളജിയിൽ പിന്നീട് രൂപപ്പെട്ടു വന്ന ഒരാശയമാണ്. അപ്പൊ ക്രിസ്തുവിന്റെ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക്കായിട്ടാണ് ക്രിസ്തു സംസാരിക്കുന്നത്. നമ്മുടെ ഭാഷയെ പറഞ്ഞ നമ്മുടെ യോഗികളെ പോലെ ഒരു നിഗൂഢാത്മക ഭാഷയാണ് ബൈബിളിൽ കാണുന്നത്. അതിന് ആധ്യാത്മികമായി ചിന്തിച്ച ഒരുപാട് ആന്തരികമായ അർത്ഥങ്ങൾ കണ്ടെത്താമെന്നുള്ളതാണ്. അതൊരു യോഗികളുടെ ഭാഷ, ഇവിടുത്തെ ഭാഷ പറയുകയാണ് യോഗി ഭാഷയിലാണ് ക്രിസ്തു സംസാരിച്ചിരിക്കുന്നത്. ആധ്യാത്മികമായി ഒരുപാട് ആഴമുള്ള ഭാഷയാണ് ക്രിസ്തു ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ വായിക്കുന്ന മലയാളം ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും ഒക്കെ അതിൽ കാണുന്നത് വിവർത്തനമാണ്. ഒറിജിനൽ ബൈബിളല്ല നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ മൊത്തം നോക്കുമ്പോൾ ബുദ്ധന്റെ ഉപദേശം പോലെ ഇരിക്കും, ഒട്ടും മുക്കാലും അങ്ങനെ അല്ല. ക്രിസ്തു ജീവിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് ആ സമയം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോത്രങ്ങളെല്ലാം പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലമാണത്. ഒരു തെളിവാണ് പഴയ നിയമം. പഴയ നിയമത്തിൽ മുഴുവൻ യുദ്ധവും അക്രമവും കൊല്ലും കൊലയും ഒക്കെയാണ്. അതൊക്കെ പഴയ ഗോത്ര മനുഷ്യന്റെ ഒരു സ്വഭാവം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടുകൂടി ക്രിസ്തു അഹിംസയെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറയുന്നത് പലരും പറയുന്നത് ബുദ്ധന്റെ സ്വാധീനം കൊണ്ടാണെന്നും ബുദ്ധൻ എങ്ങനെ അവിടെ എത്തി എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നും എന്നുവെച്ച ബുദ്ധന്റെ ഉപദേശങ്ങൾ. പക്ഷെ അതാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പഠനം നടത്തിയവരൊക്കെ പറയുന്ന ബുദ്ധന്റെ ഉപദേശങ്ങളാണ് ക്രിസ്തുവിനെ സ്വാധീനിച്ചത്. എന്തായാലും ക്രിസ്തുവിനും അങ്ങനെ ഒരാശയം ഉണ്ടായിരുന്നു. ക്രിസ്തു അഹിംസാവാദിയാണ്. അവസാനം വരെ അഹിംസയെ പിന്തുണച്ച ആളാണ് ക്രിസ്തു എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. എവിടെ ആര് പറയുന്നു? ബൈബിളിൽ പറയുന്നത് തന്റെ മാതാപിതാക്കൾക്ക് അടങ്ങി ജീവിച്ചു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ വീട്ടിൽ താമസിച്ചു എന്നാണ്. ഞാൻ പറയുന്നത് ബൈബിളിൽ പറയുന്ന കാര്യം, ബൈബിളിൽ പറയുന്ന ഇങ്ങനെയാണ്. എന്താണ് മാതാപിതാക്കൾക്ക് അടങ്ങി ജീവിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ബൈബിള് വായിച്ചിട്ടുണ്ട്? ബൈബിൾ ആയിട്ടല്ല പിന്നെ ഇങ്ങനെ വായിച്ചു. ബൈബിൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ബൈബിള് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ എഴുതി മാതാപിതാക്കൾക്ക് അടങ്ങി ജീവിച്ചു എന്ന് പറയുന്നത് വീട്ടിൽ താമസിച്ചു. പിന്നെ അന്നത്തെ ഒരു രീതി അനുസരിച്ച് ജനങ്ങൾ ആ പ്രദേശത്ത് ഉള്ള ജനങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെ നാടോടികളായി സഞ്ചരിച്ചു ഒരു പ്രദേശത്ത് നിന്ന് വേറെ. കാരണം അതിന് പല കാരണങ്ങളും, ഒന്ന് പരസ്പരമുള്ള അക്രമങ്ങൾ യുദ്ധം, അതിനെ പേടിച്ചും ചിലപ്പോൾ ഇവർ ആട് വളർത്തലും കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകും. അങ്ങനെയൊക്കെ സഞ്ചരിച്ചിരിക്കുന്നു. അതൊരു സ്വഭാവമാണ് അന്നത്തെ ജനങ്ങൾ. അങ്ങനെ സഞ്ചരിച്ചിരിക്കാം, അല്ലാതെ ബൈബിളിന്റെ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ബൈബിള് അല്ലാതെ ക്രിസ്തു ജനിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിന് കുറിച്ച് വേറെ ക്രിസ്തുവിനെ സംബന്ധിച്ച് ചരിത്രമൊന്നുമില്ല. ബൈബിളിൽ തന്നെ ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുന്നത് 2-3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതിനൊന്നും രേഖകൾ കൃത്യമായിട്ടില്ല. പക്ഷെ ഉപദേശങ്ങൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഉപദേശം എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. അന്നത്തെ നിയമം എന്തായിരുന്നു? പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുത്തിന്റെ കൈവെട്ടിയ മറ്റവരുടെയും കൈവെട്ടു, കാല് വെട്ടിയ കാല് വെട്ടു. ഈ നിയമമുള്ള ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു വന്ന് ഉപദേശിക്കുന്നത്. അതിനൊക്കെതിരായിട്ട് വാളെടുക്കുന്നവൻ വാളാൽ ക്രിസ്തുവിനെ പിടിക്കാമെന്ന് പത്ര ദിവസം വാള് വരും. ഒരു വെട്ട് കൊടുത്ത് അവന്റെ ചെവി മുറിഞ്ഞു പോയി. അപ്പോഴാണ് ക്രിസ്തു പറയുന്നത് പത്ര ദിവസത്തിനോട്, വാളെടുത്തവൻ വാളാൽ വാള് പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതൊരു ഇന്നത്തെ അക്രമ സ്വഭാവത്തിനെതിരായ ഒരു സന്ദേശമാണ്. വാളെടുക്കുന്ന എന്തിനാണ് യുദ്ധം ചെയ്യാൻ? യുദ്ധം ചെയ്യാൻ വാളെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുന്നവൻ കൊല്ലപ്പെടാനുള്ള സാധ്യത ഉറപ്പാണ്. യുദ്ധത്തിൽ തന്നെ മരിക്കും. അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളൊരു പുതിയ സന്ദേശം. അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു പുതിയ സന്ദേശമാണ്. അതുവരങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കൊല്ലാനാണ് പഠിപ്പിച്ചിരുന്നത്. അന്ന് ദൈവത്തിന്റെ പോലും ജോലി എന്താണ്? കൊല്ലുകയാണ്. പഴയ നിയമത്തിലെ ദൈവം എന്ന് പറയുന്നത് ദൈവത്തിനുണ്ട് സ്വന്തം ജനതയെ, അല്ലാത്ത ജനത, അല്ലാത്ത ജനതയുടെ മേളിൽ ഇടുത്തി വർഷിക്കും, വെള്ളപ്പൊക്കം ഉണ്ടാക്കും, അവരെയൊക്കെ കൊല്ലും, സ്വന്തം ജനതയെ സംരക്ഷിക്കും. അങ്ങനെയുള്ള ഒരു ക്രൂരനാണ് ആയ ദൈവമാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. ദൈവം പോലും അങ്ങനെയായിരുന്നു. ഇഷ്ടമുള്ളവർ മാത്രമേ സംരക്ഷിക്കൂ. നമ്മുടെ ദൈവങ്ങളെപ്പോലെ വിനാശായിച്ച ദുഷ്കൃതം, ദുഷ്ടന്മാരെല്ലാം കൊന്നുകളയും, നല്ല ആൾക്കാരെ സംരക്ഷിക്കും. പഴയ നിയമത്തിലും അത് തന്നെ. പക്ഷെ ക്രിസ്തു വന്നിട്ട് അതല്ല ചെയ്ത്. ഞാൻ വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന് ഒരു പുതിയ ആശയം. പാപികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അതൊക്കെ ഹിംസാത്മകമായ ഒരു കാഴ്ചപ്പാടിന്റെ അങ്ങേയറ്റമായ നിലപാടാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ക്രിസ്തു മതത്തെ കുറിച്ചാണ് ധരിച്ചു കളയരുത്. ക്രിസ്തു മതം വേറെ, ക്രിസ്തുവിന്റെ ഉപദേശം വേറെ. ഇത് ക്രിസ്തുവിന്റെ ഉപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് നിർത്തി അന്നത്തെ രീതി അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഇതിൽ ക്രിസ്തുവിനെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തു എന്ത് പറയും? കാരണം ക്രിസ്തു വളരെ ഉദാഹരണമാണെന്ന് അന്ന് തന്നെ ജനക്കൂട്ടം മനസ്സിലാക്കിയതുകൊണ്ട് ഇവളെ രക്ഷപ്പെടുത്താൻ ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ക്രിസ്തു അതിനകം തന്നെ ലാസറിനെ, മരിച്ചുപോയ ലാസറിനെ ഉയർത്തെഴുന്നേപ്പിച്ചു, ഒരുപാട് അത്ഭുത കൃത്യങ്ങൾ ചെയ്തു, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തന്റെ അത് മാറ്റി, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അപ്പൊ ഈ സ്ത്രീയെ രക്ഷിക്കുമോ എന്ന് സംശയിച്ച യഹൂദന്മാരെല്ലാം കൂടെ ഇവരെ കൊണ്ടുവന്നു ക്രിസ്തുവിന്റെ മുമ്പ് നിർത്തി. ക്രിസ്തുവിനോട് ചോദിച്ചത് ഇവളെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇങ്ങനെ നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇവള് കല്ലെറിഞ്ഞു കൊല്ലേണ്ടതായ, കൊല്ലപ്പെടേണ്ടതായ ഒരു കുറ്റം ചെയ്തിരിക്കണം, എന്താ ചെയ്യേണ്ടത്? ഒരു സ്വാധീനമൊന്നും വേണ്ടിയില്ല. അവസാനം പറഞ്ഞു, പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയുക. ആദ്യത്തെ കല്ലെറിയേണ്ടവരായിരിക്കണം പാപം ചെയ്യാത്ത. എന്നിട്ട് യേശു കുനിഞ്ഞിരുന്ന് തറയിൽ എന്തോ വരച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണു നോക്കുമ്പോൾ അവിടെ ആരുമുണ്ട്? കല്ലെറിയാമെന്ന് ഒരു മനുഷ്യനില്ല. കാരണം യേശു പറഞ്ഞ എന്താണ്? നിയമം അനുസരിച്ചാണ് പറഞ്ഞത്. അവരുടെ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച്. അപ്പൊ യഹൂദന്മാർക്ക് നിയമം അനുസരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അവർക്ക് നിയമത്തെ ഉല്ലംഘിക്കാൻ പേടിയുള്ളവരാണ്. അപ്പൊ ഞാൻ, നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ പാപം ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ കല്ലെറിയും. ചെയ്തില്ല എന്ന് ആരറിയാൻ പോകും? പക്ഷെ അന്ന് യഹൂദന്മാർക്ക് അങ്ങനെയല്ല. അവർക്ക് ഭയമാണ്, എറിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടിയാൽ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? യേശു കുറച്ചു കഴിഞ്ഞ് കണ്ടു പറഞ്ഞപ്പോ ഇപ്പൊ ആരുമില്ല. സ്ത്രീയെ അവരെല്ലാം പോയോ? പറഞ്ഞു അവരെല്ലാം പോയി. ശരി, അവരാരും നിന്നെ കണ്ടറിഞ്ഞില്ല, ഞാനും നിന്നെ അറിയുന്നില്ല, പാപം ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞവർ പറഞ്ഞു വിട്ടു. അതാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്, അഹിംസ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പാഠം കൊടുത്തത്. അതിനു മുമ്പ് ആകെ ഒരാളേ ഉള്ളൂ ചരിത്രത്തിൽ, ബുദ്ധൻ അല്ലെങ്കിൽ ജിനൻ, അവരൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീട് എറുമ്പിനും വരത്തരുത് എന്ന് പറയുന്ന അഹിംസയ്ക്ക് ഏറ്റവും യോഗ്യനായ ഒരാളാണ് ക്രിസ്തു. അപൂർവം ചില സന്ദർഭങ്ങൾ മാത്രമേ പഴയ നിയമം, പഴയ നിയമം നമ്മൾ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്, പഴയ നിയമത്തെ കുറിച്ചല്ല. അത് വേണമെങ്കിൽ പിന്നീട് നോക്കി പറയാം, ഇപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് പറയാം. പഴയ നിയമം എന്ന് വെച്ചാൽ നമ്മുടെ വേദം പോലെയാണ്, പൂർവ്വകാണ്ഡവും ഉത്തരകാണ്ഡവും. പൂർവ്വകാണ്ഡത്തിലെന്ന് വെച്ചാൽ ബലികളും ഹിംസാത്മകമായ ബലികൾ, യാഗം നടത്തുക, ബലി കൊടുക്കുക, ദൈവത്തിനെ പ്രസാദിപ്പിക്കുക, അങ്ങനെ സ്വർഗത്തിൽ പോവുക, അതൊക്കെയായിരുന്നു. അതാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമം വന്നപ്പോഴത്തേക്ക് ക്രിസ്തു അതിനെ മാറ്റിയിട്ട് പറഞ്ഞു, ദൈവപുത്രൻ തന്നെ ഇവിടെ ബലിയായി സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ബലിയുടെ ആവശ്യം, ദൈവം സ്വന്തം പുത്രനെ തന്നെ ബലിയായി സ്വീകരിച്ചു എന്നാണ്. അതാണ് ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പറയുന്നത്. ഇനി വേറെ ബലിയുടെ ആവശ്യം. അപ്പോ അതൊരു വലിയ ഒരു കാഴ്ചപ്പാടിൽ വലിയൊരു മാറ്റമാണ് വരുത്തിയത്. ക്രിസ്തുവിന്റെ ഉപദേശത്തെ സ്വീകരിച്ചവരുടെ മനസ്സിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായി. മനുഷ്യൻ അക്രമത്തിന്റെ പാത, മനുഷ്യൻ ക്രിസ്തു മതമല്ല, മനുഷ്യർ അക്രമത്തിന്റെ പാത പടിഞ്ഞിട്ട് ഇങ്ങനെ മാറുന്നതിന് ക്രിസ്തുവിന്റെ ഉപദേശം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ക്രിസ്തു ബൈബിളിലെ ഗിരിപ്രഭാഷണം, മലമുകളിൽ നിന്നുള്ള ആ പ്രഭാഷണം, അതിൽ പറയുന്ന ഉപദേശങ്ങൾക്ക് എത്രയോ ഏത് കാലത്തും മനുഷ്യന് സ്വീകരിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പരമേശ്വരപുത്രൻ എന്ന് പറയുന്ന ക്രിസ്തു ഒരു കാരുണ്യത്തിന്റെ പ്രതീകമായിട്ട് ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ കാണും. ഗുരു സഹോദരനായ്പനോട് പറഞ്ഞ എന്താണ്, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിന് ക്ഷമയുണ്ടെന്ന് പറയാൻ പറ്റും? അതാണ് ബൈബിള് കേട്ടിട്ടില്ല. ക്രൂശിക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ പ്രാർത്ഥന, പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ഈ പ്രാർത്ഥനയാണ് ക്രിസ്തുവിന്റെ ക്ഷമയായിട്ട് പറയുന്നത്. അപ്പൊ തന്നെ ക്രൂശിക്കുന്നവരോട് പോലും ക്രിസ്തുവിന് പ്രതികാര ബുദ്ധി ഉണ്ടായി, അവരോട് എന്തെങ്കിലും പകരം വീട്ടണമെന്നോ. ബൈബിൾ പറയുന്നതനുസരിച്ച് തന്നെ ക്രൂശിക്കുന്ന കാര്യങ്ങളും, കാരണം ക്രൂശിലേറ്റുന്നതിന് മുമ്പ് യഹൂദന്മാരുടെ ഇടയിൽ നിന്നും മാറി സ്വതന്ത്രമായി യേശു കഴിഞ്ഞിരുന്നാണ്, തിരിച്ചവിടെ നിന്നാണ് വീണ്ടും യഹൂദരുടെ ഇടയിലേക്ക് വരുന്നത്, പരീശന്മാരുടെ മറ്റും ഇടയിൽ വന്ന് പിടികൊടുക്കുന്നത്. അതിനു മുമ്പ് തന്നെ ക്രിസ്തു എല്ലാം വളരെ കൃത്യമായും മനസ്സിലാക്കിയിരുന്നു. എന്നെ അവർ പിടിക്കുമെന്നും ക്രൂശിക്കുമെന്നും എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാരോട് പറയുന്നു. ജൂഡാസ് തന്നെ ഒറ്റ കൊടുക്കുമെന്നും ജൂഡാസിനോട് തന്നെ പറയുന്നു. 30 വെള്ളിക്കാശും വാങ്ങി ജൂഡാസ് എന്ന് ക്രിസ്തുവിന്റെ അടുത്തിരിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരോട് പറയും, ഇതിൽ ഒരാൾ എന്നെ ഒറ്റി കൊടുക്കും, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ എല്ലാ ശിഷ്യ അതാരാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പം കൊടുക്കുന്നവനാണെന്ന്. എന്നിട്ട് ഒരപ്പം എടുത്തു കൊടുക്കുന്ന ജൂഡാസിനാണ്. അയാൾ അതുമായി കൊണ്ട് പെട്ടെന്ന് പുറത്തു പോകും എന്തിന് ഒറ്റ കൊടുക്കാൻ വേണ്ടി. പക്ഷെ കൂടെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചത്. പത്രോസിനോട് പറയും, നീ കോഴി പോകുന്നതിന് മുമ്പ് 3 തവണ എന്നെ തള്ളിപ്പറയുന്നു. ക്രിസ്തുവിനെ വിചാരണ ചെയ്ത് കുരിശിൽ തിറയ്ക്കാൻ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ 3 സന്ദർഭത്തിൽ പത്രോസിനോട് ചോദിക്കും, ഇവനെ നീ അറിയുമോ, നിന്നെ ഇവനോടൊപ്പം കണ്ടല്ലോ. പത്രോസ് പറയും, ഞാൻ അറിയില്ല. അപ്പൊ ഇതെല്ലാം അറിയാമായിരുന്നിട്ട് സ്വയം കുരിശ് ക്രിസ്തു സ്വീകരിക്കുകയാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു സാമാന്യ ജനങ്ങളുടെ ഇടയിലാണ്, പാവികളുടെയും ചുങ്കക്കാരുടെ ഇടയിലാണ് യേശു സംസാരിച്ചത്. അവരുടെ ഭാഷ സംസാരിച്ച് അവരുടെ കൂടെ അന്നത്തെ പരീശന്മാരെന്ന് പറയുന്ന ഏതൊരു ഭയഭൂതന്മാരുടെ പുരോഹിതന്മാരും മറ്റുമൊക്കെ അവർ സാധാരണക്കാരുടെ ഇടയിൽ വരുന്നതല്ല അല്ലേ. അതായത് ഇപ്പോൾ ഒരു ജഡ്ജിയുടെ അടുത്ത് ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് വന്നാലേ ജഡ്ജിക്ക് അറിയാൻ പറ്റും. ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ ജഡ്ജി കള്ളനെ കണ്ടുകഴിഞ്ഞാൽ തിരിച്ചറിയും. അതുപോലെ ആയിരുന്നു, അവരൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിലിരുന്നവരാണ്. അപ്പൊ അവര് ഒരു അവരുടെ പട്ടാളക്കാരുടെ ഒരു നേതാവും കുറച്ച് പേരെയും കൂടി അയക്കുകയാണ് പിടിക്കാൻ വേണ്ടിയിട്ട് യേശുവിന്. സാധാരണക്കാർക്കറിയാം യേശുവിനെ, ഇവർക്കൊന്നും അറിയത്തില്ല. അപ്പോ ഒരാൾ കാണിച്ചു കൊടുക്കണം, ഇതാണ് യേശു. പിന്നെ യേശു ശിഷ്യന്മാര് എല്ലാം ഒരേ തരത്തിലുള്ള വേഷങ്ങളൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അന്നത്തെ താടിയൊക്കെ വളർത്തി. അപ്പൊ ഇതിൽ ആരാണ് യേശു ആരാണ് ശിഷ്യനും തിരിച്ചറിയാനും പ്രയാസമാണ്. അപ്പോ അതിൽ നിന്ന് ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഇതാണ് നേതാവ് എന്ന് തിരിച്ചറിയാൻ അർപ്പ പരിചയമുള്ള ഒരാൾ കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആരെ പിടിച്ചോണ്ട് പോകും, ചെലവ് പിടിച്ച് ക്രൂശിക്കുന്ന ശിഷ്യന്മാരായിരിക്കും. ആ യേശു അറിഞ്ഞുകൊണ്ടാണല്ലോ, യേശു എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കുന്നു എന്നാണല്ലോ അതീ പറയുന്നത്. ബൈബിളിൽ പറയുന്ന യേശു മാറി താമസിക്കുകയാണ്. അപ്പോ ശിഷ്യന്മാർ എനിക്ക് എന്തിനാ വീണ്ടും അവരുടെ ഇടയ്ക്ക് പോകുന്നത്? അവര് നിന്നെ അന്വേഷിക്കുകയാണ്. പക്ഷെ യേശു തിരിച്ച് അവരുടെ ഇടയിലേക്ക് തന്നെ പോകും. കുരിശു മരണത്തിന് തയ്യാറായാണ് യേശു പോകുന്നത്. അപ്പോ ആ ഒരു സന്ദർഭത്തിൽ പോലും തന്നെ കുരിശി തറച്ചവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ആ വലിയ മനസ്സ്, അതാണ് ക്ഷമ എന്ന് ഗുരു പറഞ്ഞു. അതുപോലെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതിശയോക്തി വരും, എല്ലാ കഥകളിലും വരുന്നുണ്ട്. കഥകളിലെപ്പോഴും അതിശയോക്തികൾ വരും, എന്നാലും അതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമ്പോൾ യേശുവിന്റെ ഉപദേശം അങ്ങനെയുള്ള യേശുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? സഹാനുഭൂതി, സ്നേഹം തുടങ്ങിയ ഒരുപാട് മൂല്യങ്ങളെ അധിഷ്ഠാനമാക്കിയാണ് യേശുവിന്റെ ഉപദേശം. പ്രത്യേകിച്ച് അഹിംസ, ആ ഉപദേശങ്ങളിൽ ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ടാവും. ഉപദേശങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഉപദേശിച്ച ഒരാളിന് അങ്ങനെ എല്ലാ കാര്യത്തിലും എന്റെ പിതാവ് നിന്റെ കുറ്റങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരന്റെ കുറ്റങ്ങളും നീ ക്ഷമിക്കുക. ഇത് ക്ഷമയെക്കുറിച്ച് പറയുന്നു. എത്രയോ എത്രയോ ഉപദേശങ്ങൾ, എത്രയോ ഉപദേശങ്ങൾ. ആധ്യാത്മികമായി വളരെ ആഴത്തിലുള്ള ഉപദേശങ്ങളാണ് ക്രിസ്തുവിന്റെ ബൈബിളിലെ ഉപദേശം. അതും വളരെ മൂല്യാധിഷ്ഠിതമായ ഉപദേശം. അത് നമുക്ക് കാണാൻ പറ്റുന്ന ബുദ്ധനിൽ മാത്രമേ കാണാൻ പറ്റൂ. ബുദ്ധൻ പറയുന്നത് എന്താണോ, നഹി വൈരേണ വൈരാണി ശമ്യന്തിഹ കൃതവാചന, വൈരത്തെ വൈരം കൊണ്ടൊരിക്കലും ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇതേ ഉപദേശം തന്നെ. ഇതേ ഉപദേശം തന്നെ ബൈബിളിലും പറയുന്നു. ഇന്ത്യയിൽ വന്ന് ബുദ്ധമതം പഠിച്ചു എന്നൊക്കെ പറയുന്നവരും എന്താണ് അത് മാത്രമല്ല, നാരായണ ഗുരുവിന്റെ ഗുരു ചട്ടമ്പിസ്വാമി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനങ്ങനെ പറയുന്നത്? ഒരു ക്രെഡിറ്റിന് വേണ്ടി. ഇതേത് തന്നെയാണ് ക്രിസ്തു ഇവിടെ വന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ക്രെഡിറ്റ് ആർക്കും കിട്ടുന്നു? ഇന്ത്യയിലുള്ളവർ. ഇത്രയൊക്കെ ഉള്ളൂ എന്തെങ്കിലും തെളിവ് വെച്ച് പറയുന്ന. ജീസസ് കാശ്മീരിൽ ക്രിസ്തുവിന്റെ സമാധിയുണ്ട്. കാശ്മീരിൽ ഒരു സ്ഥലം ഇപ്പോഴും ഉണ്ട്, ക്രിസ്തുവിന്റെ സമാധിയാണ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തു ഉയർത്തി എഴുന്നേറ്റ ആളല്ലേ? പിന്നെ അതെന്തിനു ഉയർത്തി എഴുന്നേറ്റ് സ്വർഗത്ത് പോയാൾ കിടക്കുന്നെങ്ങനെ? ക്രിസ്തു ഉയർന്നെഴുന്നേറ്റിട്ട് പുറത്ത് വന്നിട്ട് തന്റെ പത്രോസിനോട് പറയുന്നുണ്ട്, നീതാ നിന്റെ വിരലിട്ട് നോക്ക്, നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് കയ്യിൽ ആണിയടിച്ച ദ്വാരത്തിൽ പത്രോസിനെ കൊണ്ട് വിരലടിയിക്കുന്നുണ്ട്. അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റില്ല, മരിച്ച ഒരാളങ്ങനെ ഉയർത്തെഴുന്നേക്കും. അത് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പറയുകയാണ്, ഇത് ചരിത്രമുള്ള വിശ്വാസം. അപ്പോ ഒരാള് കല്ലറയിൽ നിന്ന് പുറത്തു വന്നു, ഇങ്ങനെ ശിഷ്യന്മാരൊക്കെ പ്രത്യക്ഷമായി, മറിയയ്ക്ക് അമ്മയ്ക്ക് പ്രത്യക്ഷമായി, ഇങ്ങനെയൊക്കെയാണ് ക്രിസ്തീയ വിശ്വാസം. ആള് പിന്നെ എവിടെ കിടക്കും? പോയില്ലേ അങ്ങ് സ്വർഗത്തിലേക്ക്? പിതാവിട്ട് വലതു വശത്ത് പോയിരിക്കുകയാണ് ക്രിസ്തു. പിന്നെ ഇവിടെ എവിടെ ഇരിക്കുന്നു കിടക്കുന്നു? അതുകൊണ്ടല്ലേ ക്രിസ്ത്യാനികൾ പറയുന്നത് ഞങ്ങളുടെ ഇത് ദൈവപുത്രനല്ലേ? ദൈവപുത്രൻ എന്ന് വെച്ചാ ക്രിസ്തു എപ്പോഴും പറയുന്ന എന്താണ്? അവന്റെ ഇച്ഛ എന്റെ ഇച്ഛ. ഞാനീ പ്രവർത്തിക്കുന്നത് പറയുന്ന ഒന്നും എന്റെ ഇച്ഛയല്ല, അവന്റെ ഇച്ഛ, അവരുടെ പിതാവിന്റെ ഇച്ഛ. അപ്പൊ ആ പിതാവിന്റെ ഇച്ഛ കൊണ്ട് എന്ത് സാധിക്കാം എന്നുള്ളതാണ്. അത് ഭൗതികമായ നിയമങ്ങൾക്ക് വിധേയമായ കാര്യമല്ല, ഈശ്വരന്റെ നിയമങ്ങൾക്ക് വിധേയമായ കാര്യമാണ്. ഈശ്വരൻ അങ്ങനെ ഇച്ഛിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കാവുന്നു. ഈ പറയുന്ന ക്രിസ്തുവിന്റെ സംഭവങ്ങളൊക്കെ കഥയാണ്, കഥയിൽ നിന്ന് കഥയിൽ പറയുന്നതാണ്. കൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ പോലെയുള്ള കഥകളാണ്, ഒക്കെ ചരിത്രമാണെന്ന് പറയാൻ പറ്റില്ല, കഥകളാണ്. കഥയ്ക്കനുസരിച്ച് നമുക്കത് പറയാൻ പറ്റും. എന്തായാലും ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതാര് രേഖപ്പെടുത്തിയാലും ശരി, ആ ഉപദേശങ്ങളെല്ലാം ഏത് കാലത്തേക്കും മനുഷ്യന് സ്വീകരിക്കാമെന്നുള്ള ഉപദേശങ്ങൾ. ഇത് പറയുന്നത് ക്രിസ്തു കല്ലറയിൽ നിന്ന് ശിഷ്യന്മാർ ക്രിസ്തുവിനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി ക്രിസ്തു അവിടെ നിന്ന് ഓടി കാശ്മീരിൽ വന്ന് താമസിച്ച് അവിടെ വച്ച് സമാധിയായി എന്നാണ് ഒരു കഥ. അങ്ങനെ ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. കാശ്മീരിൽ ക്രിസ്തുവിന്റെ സമാധി എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്. ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. അത് ഹിന്ദുക്കളുടെ ഒരു ഇതാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നു. ക്രിസ്തു മത വിശ്വാസികൾ സ്വീകരിക്കുന്നത് അവര് വിശ്വസിക്കുന്നത് ക്രിസ്തു ആ കല്ലറയിൽ നിന്നും ഉയർത്തി എഴുന്നേറ്റു. ശിഷ്യന്മാരും മറിയുന്നുണ്ട്. അവര് പിന്നെ ജന്മം കല്ലറയുടെ പുറത്ത് ദേവദൂതനെ ഇരിപ്പുണ്ട്. അതൊക്കെ കണ്ടു സംസാരിച്ചു. പിന്നെ ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ വേറെ സ്ഥലത്ത് വരാൻ പറഞ്ഞു, അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള കഥയിലാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റുള്ളവരത് പറഞ്ഞിട്ട് എന്താ കാര്യം? മറ്റുള്ളവർ പറയുന്ന അർത്ഥമുണ്ട്. അത് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ ശരി, നമുക്ക് സ്വീകരിക്കാം. ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ദൈവത്തിന്റെ അവന്റെ ഇച്ഛ, എന്റെ പിതാവിന്റെ ഇച്ഛയാണ് എന്നിലൂടെ നടപ്പിലാവുന്ന ക്രിസ്തു ആവർത്തിച്ചു പറയുന്നു എന്നാണ് പറയുന്നത്. അത് എന്ന് വെച്ചാ ഭരിക്കുന്നവൻ, അന്നത്തെ ഭരിച്ചിരുന്ന അവര് ഭരണവർഗം. കാരണം അന്നത്തെ കാലത്ത് വെച്ചാൽ ഭരിക്കുന്നവനല്ലേ ശക്തി, സൈന്യം അവന്റെ കയ്യിലല്ലേ. നിയമം എപ്പോഴും അങ്ങനെയാണല്ലോ, നിയമപീഠങ്ങൾ അവന്റെ പരിധിയിലാണ്. അപ്പോ അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പുതിയ പുരുഷൻ അവിടെ വന്നു, അവരെല്ലാം ഇത് കാണുന്നു. പക്ഷെ ജനങ്ങൾക്ക് എന്ത് വേണ്ടി വരും? നിയമത്തിനടങ്ങി ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ സൈന്യം ഉണ്ടല്ലോ, സൈന്യം അവരെ കൊല്ലത്തില്ലേ. അപ്പം നിയമത്തിന് വിധേയമായി ജീവിക്കുന്ന ജനങ്ങളാണ്. അപ്പൊ അവനെ പിടിച്ചോണ്ട് പോകുമ്പോഴും വിചാരണ ചെയ്യുമ്പോഴും സ്വന്തം ശിഷ്യന്മാർ പോലും തള്ളിപ്പറയാനാണ് ശ്രമിച്ചത്. കാരണം അവനോടൊപ്പം ഉള്ളവനെന്ന് പറഞ്ഞാൽ ഉടനെ അവനെയും പിടിച്ച് പട്ടാളക്കാരാണ്. പക്ഷെ ആ കഥകളിൽ പറയുന്നത് അന്ന് പിടിച്ച് ക്രൂശിച്ച പട്ടാളക്കാരൻ ശതാധിപൻ. ശതാധിപൻ എന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റനന്റ്. അയാളെ ക്രിസ്തുമതം സ്വീകരിച്ചു. പിന്നെ യഹൂദം എന്ന് പറയുന്ന ആ വംശം അവര് ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. ഈ രക്തം നിന്റെ മേലും നിന്റെ വംശത്തിന് മേലും പതിക്കുമെന്ന് യഹൂദരോട് ക്രിസ്തു പറഞ്ഞു എന്നാ പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് യഹൂദർ പിന്നെ ചരിത്രം മുഴുവൻ യഹൂദരെന്ത് ചെയ്തു, പീഡനങ്ങളേറ്റു വാങ്ങി. ലോകത്ത് എവിടേക്കൊക്കെ മുഴുവൻ ലോകം മുഴുവൻ അവരെ പീഡിപ്പിച്ചു. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ പോലും അവരെ പീഡിപ്പിച്ചു ക്രിസ്ത്യാനികൾ വന്നിട്ട്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ യഹൂദരെ പീഡിപ്പിച്ചത്. അപ്പൊ ക്രിസ്തുവിനെ കൊന്നു എന്നുള്ള വൈരാഗ്യം യഹൂദരോട് ക്രിസ്ത്യാനികൾക്കുണ്ടായി. അതുകൊണ്ട് കിട്ടിയ അവസരത്തില്ല യഹൂദരെ അവർക്ക്. അത് ക്രിസ്തു അന്ന് പറഞ്ഞതെന്നാണ് പറയുന്നത്. പറയുന്നുണ്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്നു. കാരണം ക്രിസ്തുവിനെ എന്റെ പേരിൽ കുറ്റമൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുറ്റം പറഞ്ഞതാണ്, ഒരേ ഒരു കുറ്റമാണ്, ഞാൻ ദൈവപുത്രനാണ്, മിശിഹയാണെന്ന് പറഞ്ഞു, രക്ഷകനായി വന്നവനാണെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരാളെ ക്രൂശിക്കാനുള്ള നിയമമൊന്നും അതുകൊണ്ട് തക്കതായ ഒരു കുറ്റം ചുമത്താൻ കിട്ടിയില്ല. പക്ഷേ എന്ത് ചെയ്തു, അവസാനം ക്രൂശിക്കേണ്ടി വന്നു. ബാർബറോസ് ക്രിസ്തുവിന് പകരം രണ്ടുപേരുണ്ടായിരുന്നു, ഒരു കള്ളനും ഉണ്ടായിരുന്നു. അപ്പൊ ജനങ്ങളോട് ചോദിച്ചു, ഇതിലൊരാളെ കുരിശിൽ നിന്ന് മോചിപ്പിക്കാൻ ആര് വേണം? അപ്പൊ എല്ലാവരും പറഞ്ഞു ബാർബറോസ് കള്ളനെ മോചിപ്പിക്കാൻ. അവൻ പിന്നെ ക്രിസ്തു മതം സ്വീകരിച്ചു, ക്രിസ്ത്യാനിയായി. ക്രിസ്തു മതം സ്വീകരിക്കാന്ന് പറഞ്ഞു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ആദ്യകാലത്ത് അത്രേ ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് അങ്ങനെ ജീവിക്കുക, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ പ്രചരിപ്പിക്കുക. സ്വർഗസ്ഥനായ ഒരു പിതാവ്, ആ പിതാവിനെ വിശ്വസിക്കാനും ആരാധിക്കാനും തുടങ്ങുക, ഇതൊക്കെയാണ് ക്രിസ്തുമതം സ്വീകരിക്കുക എന്ന് പറയുന്നത്. കാരണം അന്ന് ക്രിസ്തുമതം ഇല്ലല്ലോ. അന്ന് ക്രിസ്തുമതമുള്ളൂ. പക്ഷെ ക്രിസ്തു അതിനെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പത്രോസ് എന്ന് പറയുന്ന പാറയിൽ ഞാൻ എന്റെ മന്ദിരം പണിയും എന്നൊക്കെ പറയുന്നുണ്ട്. അത് മതത്തെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്നു. പത്രോസ് ആണ് പിന്നെ പോപ്പ് ആയത്, ഒന്നാമത്തെ ശിഷ്യൻ. ക്രമേണ ക്രിസ്തു മതം രൂപപ്പെട്ടു. ഈ ക്രിസ്തു മതം രൂപപ്പെട്ടപ്പോ കളികളെല്ലാം മാറി. ക്രിസ്തു മതം രൂപപ്പെട്ടു കഴിഞ്ഞപ്പോ അവിടെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ നിന്നെല്ലാമാകുന്നു. അതാണ് ക്രിസ്തുവിന്റെ ഉപദേശം വേറെ, ക്രിസ്തു മതം വേറെ. ക്രിസ്തു മതത്തിന് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളൊന്നും പ്രായോഗികമാക്കാനേ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു വലിയൊരു കച്ചവട സ്ഥാപനമായി മാറി. എല്ലാ മതങ്ങളെയും പോലെ തന്നെ അതിന് പിന്നെ അവർ അധിനിവേശങ്ങളും കോളനിവൽക്കരണങ്ങളും ഇൻക്വിസിഷനും ഒക്കെ ആയിട്ട് അതിങ്ങനെ ഒരു ജൈത്രയാത്ര നടത്തി. മതം മതത്തിന് ഉപദേശത്തിന്റെ ആ ഗുണമൊന്നും വന്നില്ല. വ്യക്തികളിൽ ചിലരൊക്കെ വന്നിരിക്കാം, പക്ഷെ മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും പോലെ തന്നെ അതും ഈ അഹിംസയെക്കുറിച്ച് പറയാൻ ക്രിസ്തു മതം പിന്നെ എന്തായി, അത് തന്നെ രക്തച്ചൊരിച്ചിലുണ്ടാക്കി. അതുകൊണ്ട് ക്രിസ്തു മതം വേറെ, ക്രിസ്തുവിന്റെ ഉപദേശം വേറെ. അതുകൊണ്ട് മതം എന്ന് പറയുന്നതിന് ക്രിസ്തു മതത്തെ എടുക്കാൻ പറ്റത്തില്ല. എങ്ങനെ അതങ്ങനെയാണല്ലോ, എല്ലാത്തിനും അങ്ങനെയാണല്ലോ. എന്തായാലും ഒരു കാര്യമുണ്ട്, ക്രിസ്തു ആരെയും കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ഉപദേശിച്ചില്ല, അത്രയൊരു നല്ല കാര്യം ചെയ്തു. ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല നീ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്ത് പോകാമെന്ന് ക്രിസ്തു പറഞ്ഞില്ല. അതാണ് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ മഹത്വം. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാമെന്ന് പിന്നീട് വന്ന പോപ്പുമാര് പഠിപ്പിച്ചു. പോപ്പുമാർ പിന്നീട് പഠിപ്പിച്ചു കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു, ഒരുപാട് രക്തപ്പുഴകൾ. അപ്പൊ അഭിപ്രായവും മതം നാമ മഹതാം തത്വദർശിന എന്ന് പറയുന്നതനുസരിച്ച് തത്വദർശികളുടെ അഭിപ്രായമാണ് മതമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നമുക്ക് മതമെന്ന് പറയാം. ക്രിസ്തു കുരിശിലേറിയതിന് ശേഷം വന്ന മതം ആണെങ്കിൽ അതിലും നന്മയൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ തിന്മയേക്കാൾ വളരെ വളരെ കുറച്ചേ ഉള്ളൂ നന്മ. എല്ലാ മതങ്ങളും അങ്ങനെയാണ്, ഒരു മതത്തിലും കാര്യമായ നന്മയൊന്നും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കത്തില്ല. പിൽക്കാലത്ത് വന്ന പോപ്പുമാർ പഠിപ്പിച്ച് എന്താണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകും. വിശുദ്ധ യുദ്ധം അവർ പ്രഖ്യാപിച്ചതാണ് കുരിശു യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. വിശുദ്ധ യുദ്ധം ഏകദേശം 200 വർഷത്തോളം ശരിക്കും നിന്നു, വീണ്ടും അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധം. ഇതിന് നേതൃത്വം കൊടുത്ത ആരാണ്? പോപ്പുമാരാണ്, പത്രോസിന്റെ പിൻഗാമികളാണ്. പുരുഷയുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അപ്പം മതം എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. അപ്പൊ ഈ പരമത സാരവും ഏകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിത്രയെടുക്കാവ് എന്താണ്? അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളുടെ സാരം എന്നെടുക്കാവല്ല. ക്രിസ്തു മതത്തിന് എന്തെങ്കിലും സാരമുണ്ടെന്ന് എടുക്കാൻ പറ്റും. മതം അല്ലെങ്കിൽ റിലിജിയൻ എന്ന് പറയുന്നത് വേറെ, ഉപദേശം വേറെ. ജെറുസലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അത് ക്രിസ്ത്യാനികൾക്കും മുഹമ്മദീയർക്കും ഒരുപോലെ പുണ്യസ്ഥലമാണ്. ഇതിന്റെ ആധിപത്യത്തിന് വേണ്ടി അവർ നടത്തിയ യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങൾ, ജെറുസലേം പിടിച്ചെടുക്കൽ. അത് ആയിരത്തി 1095 മുതൽ 1192 വരെ വളരെ തീവ്രമായി നടന്നു. അപ്പൊ ഇവര് തമ്മിലൊരു സന്ധി ഉണ്ടാക്കി. വീണ്ടും അത് 1224 വരെയൊക്കെ വീണ്ടും നടന്നു. വിട്ടു ആയിരക്കണക്കിന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അധികം മരിച്ചു. എന്തിനേ ജെറുസലേം പിടിച്ചെടുക്കാൻ? ആ യുദ്ധത്തിന്റെ പേരിലൊക്കെ ഇന്നും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ വലിയ അഭിമാനമാണ്. കാരണം ആദ്യത്തെ കുരിശുയുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ ജയിച്ചു. അതിനൊക്കെ നേതൃത്വം കൊടുത്ത പോപ്പുമാരാണ്, സൈന്യത്തെ നയിച്ചത് തന്നെ പോപ്പുമാരാണ്. ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ ഈ രാജ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സിറിയ, തുർക്കി ഇവരൊക്കെ ഒരു ഭാഗത്തും ആയിട്ട് യുദ്ധം നടന്നു. ഒന്നിന് ക്രിസ്ത്യാനികൾ ജയിച്ചു. രണ്ടാം മൂന്ന് കുരിശുയുദ്ധമാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കുരിശുയുദ്ധത്തിൽ മേൽക്കൈ മുസ്ലിങ്ങൾക്കായിരുന്നു. മൂന്നാമത്തെ കുരിശുയുദ്ധം എന്ന് പറയുന്നത് സലാഹുദ്ദീൻ എന്ന് പറയുന്നു, ഒരു വലിയ യോദ്ധാവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ജർമ്മന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ മുഴുവൻ പട്ടാളക്കാരെയും നശിപ്പിച്ചു. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് രാജാവായിരുന്നു. ആ രാജാവും ഇയാളും തമ്മിൽ അവസാനം ഒരു ഉടമ്പടി ഉണ്ടാക്കി 1192. അതനുസരിച്ച് നിരായുധരായി ക്രിസ്ത്യാനികൾ ജെറുസലേമിൽ പ്രവേശിച്ച് അവിടെ ആരാധിക്കാം. അങ്ങനെ ഒരു ഉടമ്പടിയുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എത്രയോ യുദ്ധങ്ങൾ നടന്നു, എത്രയോ മനുഷ്യരും മരിച്ചു. പോപ്പുമാരാണ് ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ചെറിയ തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്തുവിന്റെ അനുയായികളും മുഹമ്മദിന്റെ അനുയായികളും തമ്മിൽ ഒരുപാട് രക്തപ്പൊഴി വഴി. അത് മതത്തിന്റെ പേരിലാണ്. മതത്തെ നമ്മൾ വേറെ ആയിട്ട് തന്നെ കാണും. മതത്തിൽ പ്രത്യേകിച്ച് സാരമൊന്നുമില്ല. മതം എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാധനമാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ സാരമാണ്. പിന്നെ രണ്ടിനും രണ്ടായിട്ട് തന്നെ കാണും. പിന്നെ ഈ ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ള അതിക്രമം ലോകത്ത്, ഈ മതം സൗത്ത് അമേരിക്കയിൽ അവർ ചെയ്ത ഇൻക്വിസിഷൻ, ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് മതത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ, ഒന്ന് മറ്റുള്ളവരെ മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന പീഡനം, ഇനി ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്തുമ്പോൾ അവർ ശരിക്കും മതവിശ്വാസി ആയില്ലെങ്കിൽ അവരവിടെ ചെയ്യുന്ന പീഡനങ്ങൾ, അത് വളരെ പ്രസിദ്ധമാണ്. തെക്കേ അമേരിക്കയിലൊക്കെ അവർ നടത്തിപ്പെടുന്നത് ആയിരക്കണക്കിന് മനുഷ്യര് തൊലി ഉരിച്ചും കുന്തത്തിൽ കയറ്റിയും തീയിലൊട്ട് ചുട്ടും കൊന്നിട്ടുണ്ട്. ബ്രസീലിലെ ഇൻക്വിസിഷൻ ഇത് വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിൽ. ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ് ഇൻക്വിസിഷൻ മതപീഡനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. എന്താണ് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ഇവരോട് പുറക്കേണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തുവിന്റെ അനുയായികളാണ് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്. എന്തിന് നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് ചെയ്തിട്ടുണ്ട് ഗോവ ഇൻക്വിസിഷൻ, ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്. ഇതുപോലുള്ള കൊടും ക്രൂരതകൾ ഗോവയിൽ ചെയ്തു 250 വർഷത്തോളം ഗോവയിലെ വെറുതെ ക്രൂരതകൾ. അതിൽ ഇന്ന് ഗോവ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളായത് എങ്ങനെ? ഇവര് പറയുന്ന ഈ മതം ബൈബിളെടുത്ത് വായിച്ച് അതിന്റെ നന്മ കൊണ്ട് ക്രിസ്തു മതത്തെ ആശ്രയിച്ചു എന്നൊക്കെ പറയുന്ന ഒന്നുമല്ല. ഈ പുരോഹിതന്മാരും രാജകുമാരും കൂടെ ചേർന്ന ആൾക്കാരെ ബലം പ്രയോഗിച്ച് വളരെ ക്രൂരമായി പീഡിപ്പിച്ച് ഗോവയിൽ ചെയ്ത് വളരെ വളരെ ക്രൂരമായ പീഡനങ്ങളാണ്. അവിടെ പ്രചാരത്തിലിരുന്ന കൊങ്കണി ഭാഷ, മറാഠി ഭാഷ, സംസ്കൃത ഭാഷ, പ്രാദേശിക ഭാഷയുള്ള ഗ്രന്ഥങ്ങളെല്ലാം അവർ നശിപ്പിച്ചു. ഗോവ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗോവയല്ല, ബോംബെ വരെ ഉണ്ടായിരുന്നു അന്നത്തെ ഗോവ. ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ ബലം പ്രയോഗിച്ച് അവര് മതപരിവർത്തനം നടത്തിച്ചു. അപ്പൊ ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്തി അവരത് വിശ്വസിക്കത്തില്ല, രഹസ്യമായിട്ട് മറ്റ് ആരാധനയൊക്കെ നടത്തും. അങ്ങനെ രഹസ്യമായി ആരാധന നടത്തുന്നുണ്ടോ എന്നറിയാൻ അവർ ഇൻക്വിസിറ്റേഴ്സിനെ നിയമിച്ചു, CDകൾ. അവരോരോ സ്ഥലത്തും പോയി ആരെങ്കിലും രഹസ്യമായി എന്തെങ്കിലും പഴയ മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നുകൊണ്ട് അവരെ പിടിച്ചോണ്ട് പോയിട്ട് ജയിലിലിടും, ഭക്ഷണം കൊടുക്കത്തില്ല, അവിടെയിട്ട് ചിലപ്പോൾ കൊല്ലും. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഗോവയിൽ കാണിച്ചിട്ടാണ് അവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഇരിക്കുന്നത്. ആയിരത്തി 1812 അവിടെ ഇത് നിരോധിച്ചു, പോർച്ചുഗീസുകാരെയും നിരോധിച്ചു. ഇതെല്ലാം നടക്കുന്ന പോർച്ചുഗീസുകാരുടെ കീഴിലാണ്. ഈ പോർച്ചുഗീസുകാരാണ് ഇതിൽ വളരെ, ഡച്ചുകാരും ചെയ്തിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ എന്ന് പറഞ്ഞാൽ ഒരു ജെസ്യൂട്ട് വിഭാഗമായിരുന്നു, ഈശോ സഭ എന്നൊക്കെ പറയും. ഇവർ വളരെ യാഥാസ്ഥികരായിരുന്നു. അവർ മതപരിവർത്തനത്തിന് വേണ്ടി എന്തും ചെയ്യും, അവരെ പുരോഹിതന്മാർ. അവരാണ് ഈ ക്രൂരതകളൊക്കെ ചെയ്തത്. എന്നിട്ട് അവരവിടെ ഈ ഇൻക്വിസിഷൻ നിയമം അവിടെ നടപ്പിലാക്കി. വളരെ രസകരമാണ് നിയമം. ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തും ആ പെൺകുട്ടിക്കാണ്, വേറെ ആർക്കും സ്വത്ത് കിട്ടത്തില്ല. അങ്ങനെ നിയമമുണ്ടാക്കി. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ. ഒരു അടിയോ വഴക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഒരു സാക്ഷിയായിട്ട് ഹിന്ദുവിന്റെ സാക്ഷിയെ സ്വീകരിക്കത്തില്ല, ക്രിസ്ത്യാനി ആയാലും സാക്ഷിയെ സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ ഹിന്ദുക്കൾ എന്ത് ചെയ്യും? ക്രിസ്ത്യാനിക്ക് സാക്ഷി കിട്ടത്തുള്ളൂ. ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഭ അല്ലെങ്കിൽ ഒരു സമ്മേളനം, ഒരു പൊതുയോഗത്തിൽ ക്രിസ്ത്യാനിക്ക് പങ്കെടുക്കാവൂ, ഹിന്ദുക്കൾക്ക് പങ്കെടുക്കാൻ പാടില്ല. ജാഥകളിലും മറ്റുമൊക്കെ എന്തെങ്കിലും ആഘോഷങ്ങളിലും ഹിന്ദു ഏറ്റവും പിറകിലേ നിൽക്കാൻ പറ്റും, മുമ്പിൽ വരാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഗോവയിൽ നടപ്പിലാക്കി ഒരു പോർച്ചുഗീസുകാർ പോപ്പിന്റെ സഹായത്തോടുകൂടി. അങ്ങനെ ഹിന്ദുക്കളെ വളരെയധികം പീഡിപ്പിച്ചു. ഇതിനാണ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. ഇത് ക്രിസ്തു മതം ക്രിസ്തുവിന്റെ പേരിലാണ്, ഇവർ ക്രിസ്ത്യാനിയാണോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഹിന്ദു പുരോഹിതന്മാർക്ക് അവിടെ യാതൊരു പൗരോഹിത്യ കർമ്മവും ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർക്ക് പ്രവേശിക്കാനേ പാടില്ല എന്ന് നിയമമുണ്ട്. അപ്പൊ മതം എന്ന് പറയുന്നതിന്റെ വളരെ വികൃതമായ മുഖം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ മതത്തെ നമ്മൾ വേറെ തന്നെ കാണും. മതം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതിനകത്ത് നന്മയല്ല കൂടുതലും തിന്മയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശത്തെ വരെ കാണും, ക്രിസ്തു മതത്തെ വരെ കാണും എന്നാണ് പറഞ്ഞു വരുന്നതിന് ചെയ്യും. ക്രിസ്തുവിന്റെ ഉപദേശം വെച്ച് നോക്കുമ്പോൾ ആ ഉപദേശിച്ച ആൾ എന്തായാലും എന്താണ് ഈ കരുണാമൂർത്തിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ മതത്തെ നിഷേധിക്കുന്നതുകൊണ്ട് ഒരു പരിധിവരെ മതത്തെ നിഷേധിക്കേണ്ടി വരും. അതാണ് സഹോദരനായി ഇപ്പം പറഞ്ഞ എന്താണ് മതം വേണ്ട, ഇതൊക്കെ പഠിച്ചിട്ടാണ്. മതം ചെയ്തിട്ടുള്ള ഈ ക്രൂരതകളൊക്കെ കണ്ടിട്ടാവാം മതം വേണ്ട. ഇനി കേരളത്തിൽ വന്നിട്ട് അടിമ വ്യവസായം നടത്തിയവരാണ്, ഇവിടെ നിന്ന് അടിമകളെ കേപ്പിലേക്കും മറ്റും കയറ്റി അയച്ചതിനും ആരാ ചെയ്തത്? സ്ത്രീ ക്രിസ്ത്യാനികളാണ്. വളരെ വിപുലമായി ഇവിടെ അടിമ വ്യവസായം നടത്തി എല്ലാ ജാതികളും. നായർ എല്ലാവരും നായർ ഇഴവർ പൊലയർ കൂടുതലും പൊലയർ പറയർ വേടർ ഇങ്ങനെയൊക്കെ പറയുന്ന ജാതികളിൽ നിന്നാണ് അവരെ പിടിച്ച് കപ്പല് കയറ്റി കടത്തി കാശുണ്ടാക്കിയത് പ്രധാന പങ്കുവഹിച്ചത് സിറിയൻ ക്രിസ്ത്യാനികളാണ്. ഡച്ച് കടകൾ, ഗോവയിൽ നടന്ന പോർച്ചുഗീസ് കടകൾ, പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലമൊക്കെ വരുമ്പോഴാണ് അതിനൊക്കെ ഒരു കുറവ് വരുന്നത്. കൊച്ചിയിലായിരുന്നു അടിമ വ്യാപാരം ശരിക്കും നടന്നത്. അതും മതമാണ് ചെയ്തത്. പിന്നെ മതം വേണ്ടെന്ന് പറഞ്ഞ് ചരിത്രമൊക്കെ പഠിച്ചാൽ അങ്ങനെ പറയും മതം വേണമെന്ന്. മതം വേണ്ട മതത്തില് കൂടുതലും തിന്മയാണ് എന്നുള്ള. പിന്നെ കുറേയൊക്കെ മാറി മനുഷ്യൻ എന്താണ് അടിമ വ്യവസായത്തിന്. കാരണം നമ്മളിത് പഠിക്കുന്നെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ പിടിച്ച് അമേരിക്ക കൊണ്ടുപോയ കഥയാണ്. കേരളത്തിൽ നിന്ന് അടിമകളെ പിടിച്ച് ആഫ്രിക്കയിൽ കൊണ്ടുപോയ കഥയൊന്നും ആർക്കും അറിയത്തില്ല. മൗറീഷ്യസിൽ ഇവിടുന്ന് അടിമകളെ കൊണ്ടുപോയിട്ടുണ്ട് ഡച്ചുകാരും മറ്റും. വലിയ തോതിൽ ഇവിടെ അടിമ വ്യവസായം നടന്നിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ല. ഇന്ന് അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടും രണ്ടായി തന്നെ കാണും. ക്രിസ്തുവിന്റെ ഉപദേശം വേറെ, ക്രിസ്തു മതം വേറെ. ഇന്നിപ്പോ മതത്തിന്റെ പേരിൽ ഒരുപാട് ചാരിറ്റിയും ഒക്കെ നടത്തുന്നുണ്ട്. ചാരിറ്റി നടത്തുന്നുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ചാരിറ്റി എന്ന് പറയുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഏർപ്പാടുകളാണ്. അതായത് അംബാനിയുടെയും അദാനിയും കൂടെ സ്വത്ത് കൂട്ടി വെച്ചാൽ, ഇപ്പൊ തകർന്ന അദാനിയല്ല പഴയ അദാനി, അതിൽ കൂടുതൽ സ്വത്ത് ഇവിടുത്തെ ക്രിസ്തീയ സഭകൾക്കുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ മാത്രം കാര്യം പറയാം, അവിടെ രണ്ടുപേർക്കും ഉള്ള കൂടുതൽ സ്വത്ത് സഭകൾ കൈവശം വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സ്വത്ത് എങ്ങനെ അവരുണ്ടാകുന്നത്? ചാരിറ്റി നടത്തിയിട്ടാണ്. ചാരിറ്റിയുടെ പേരിലാണ് പണം സമ്പാദിക്കുന്നത്. കുറച്ച് ചിലവാക്കും കുറച്ച് കൈവശം വയ്ക്കും. അതുകൊണ്ട് ഇതൊന്നും അത്ര നിരുപദ്രവകരമായ സംഗതികളൊന്നുമില്ല. അതിന്റെ ഹിസ്റ്ററിയുടെ നമ്മൾ പഠിക്കും. എന്താ മതം എന്ന് പറയുമ്പം ബൈബിള് വായിച്ചിട്ട് അതാണ് മതമെന്ന് കരുതരുത്. അതല്ല മതം എന്ന് പറയും. മനുഷ്യർ ഒരുപാട് ദ്രോഹം ചെയ്ത പ്രസ്ഥാനങ്ങളാണ്. ശരി.